തത്വജ്ഞാനമെന്നോ ദർശനമെന്നോ. ഇവിടെ പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നത് കൂടുതലും ദർശനം, ജ്ഞാനിയുടെ ദർശനം എന്നുള്ള വാക്കാവുകയും പാശ്ചാത്യരുടെ ഫിലോസഫി ഇങ്ങോട്ട് നമ്മൾ മാറ്റിയിട്ടാണ് പിന്നെ അതിന് തത്വജ്ഞാനം എന്ന് പ്രയോഗിക്കാറുള്ളത്. അത് ശരി തന്നെയാണ്. അപ്പോ ഞാനിക്ക് സത്യചിത്ത ആനന്ദം എന്ന് പറയുന്നതൊക്കെ തത്വജ്ഞാനമാണ്, ദർശനമാണ്, ഫിലോസഫിയാണ്, നമ്മുടെ ഭാരതീയമായിട്ട് ഈശൻ ജഗത്തിലെല്ലാം അവസിക്കുന്നു എന്നൊക്കെ പറയുന്നത് തത്വജ്ഞാനമാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ത് കാണുന്നു സർവവും, അന്നേത് ശോകം, അന്നേത് മോഹം, ഇതൊക്കെ തത്വജ്ഞാനമാണ്. ഇതൊന്നും സഹാനുഭൂതിയല്ല. ഈ തത്വജ്ഞാനത്തിനൂടെ വളരെ പഴക്കമാണ്, ഉപനിഷത്തുകൾ മുതലുള്ളതാണത്. ഇപ്പൊ ഈ ഗുരു ഇവിടെ പറയുന്ന കാര്യം, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറയുന്നത് ഉപനിഷത്ത് കാലം മുതലുള്ളതാണ്. പുതിയൊരാശയമുണ്ട്. അത് എന്നാ പറയുന്നത്, എന്താണ് കാര്യമാണ് പറയുന്നത്? ജ്ഞാനിക്ക് സത്വലത ചിത്തസുഖസുഖ, അത് എന്നെ ഈശ്വരൻ. ഈശ്വരന്റെ വേറെ രീതിയും ഈശ്വരന്റെ നിർവചനത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയും. അതാണ് തത്വജ്ഞാനം. സഹാനുഭൂതി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് എന്താണ്, ഒരു വ്യക്തിയുടെ സോഷ്യലൈസേഷൻ എന്ന് പറയും. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സഹാനുഭൂതി. ഈ തത്വജ്ഞാനം കൊണ്ട് അത് സംഭവിക്കണമെന്നില്ല. തത്വജ്ഞാനികളെല്ലാം സഹാനുഭൂതി ഉള്ളവരാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. അത് ഈ ഇസ്ലാം മതവിശ്വാസികളെല്ലാം ഒരു സാഹോദര്യമുള്ളവരെന്ന് പറയും പോലെയാണ്. ഇസ്ലാം മതവിശ്വാസികൾ സാഹോദര്യം ഉണ്ടാവണമെന്ന് അത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ഇസ്ലാം ആകണം, എന്നാലും നിങ്ങൾക്ക് ശരിക്കും സാഹോദര്യം അനുഭവിക്കാൻ പറ്റും. ഇസ്ലാമിന് പുറത്താണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ആരാണ്? കാഫിറുകളാണ്, പുറംജാതികളാണ്. അപ്പോ ഇസ്ലാമിനകത്തുള്ള സാഹചര്യം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെയാണ് ഈ തത്വജ്ഞാനി സഹാനുഭൂതിയുള്ളവനെന്ന് പറയുന്നത്. അപ്പൊ തത്വജ്ഞാനവും സഹാനുഭൂതിയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു തത്വജ്ഞാനിക്ക് സഹാനുഭൂതി ഉണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി ഒരാളിൽ കാണുന്ന സഹാനുഭൂതിയുടെ പിന്നിൽ തത്വജ്ഞാനമാണെന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഈ തത്വജ്ഞാനത്തിൽ പറയുന്നത് ഉപനിഷത്ത് മുതൽ ഇങ്ങോട്ട് പഴകിയ സാധനമാണ്. അപ്പോ ഈ തത്വജ്ഞാനത്തിനൊപ്പം സഞ്ചരിച്ച ഒരു കാര്യമല്ല സഹാനുഭൂതി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും. ഉപനിഷത്ത് പറയുന്നു. അപ്പോ പിന്നെ എന്താണ് പറയുന്നത്? അങ്ങനെ എല്ലാത്തിനെയും തന്നിൽ നിന്ന് അന്യമല്ലാതെ കണ്ടുകഴിഞ്ഞാൽ അവന് ശോകമോഹങ്ങളില്ലെന്നാണ്. ബാക്കിയുള്ളവരുടെ ശോകമോഹങ്ങളോ? ഇങ്ങനെ കാണുന്നവന് ശോകവും മോഹവും ഒന്നുമില്ല. അപ്പൊ മറ്റുള്ളവരെ കാണാത്തവരുടെ ശോകം മോഹവും? അവിടെ കാണാത്തവന്റെ ശോകത്തെയും മോഹത്തെയും കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കാണുന്നവന്റെ എന്താണ്, തന്നിൽ നിന്ന് അന്യം അല്ലാതെ എല്ലാത്തിനെയും കാണുന്നവന് ശോകം പോകില്ലെന്നുള്ളതാണ്. അത് ശരിയാണ്, അവന് ശോകം പോകുന്നില്ല. പക്ഷെ അങ്ങനെ കാണുന്നത് അപൂർവം പേരാണ്, കാണാത്തവരാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കൂടുതൽ. അപ്പൊ അവരുടെ ശോകമോഹങ്ങൾ അവിടെ പരിഗണിക്കുന്നില്ല. അപ്പോ ഇങ്ങനെ കാണാത്തവന്റെ ശോകമോഹങ്ങളെ പരിഗണിക്കുന്നിടത്താണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പ്രസംഗിച്ച് കേൾക്കുന്നൊക്കെ എന്താണ്, ഗുരു എല്ലാത്തിനെയും ഒന്നായി കണ്ട്, ആത്മാവായി കണ്ട്, അതായി കണ്ട് തന്നിൽ നിന്ന് അന്യമല്ലാതെ എല്ലാത്തിനും കണ്ട്, അതുകൊണ്ടാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതെന്നൊക്കെ പറയും. അത് ഈ തത്വജ്ഞാനമായിട്ട് യോജിക്കുന്ന കാര്യമല്ല. അങ്ങനെ കാണുന്നവരെല്ലാം ഒന്നായി കാണുന്നവർക്ക് സഹാനുഭൂതി ഉണ്ടായിരിക്കണമെന്നൊരു നിയമമില്ല. ഇനി ഗുരുവിന് രണ്ടും കാണും, അത് വേറെ കാര്യം. ഗുരുവിന് തത്വജ്ഞാനവും സഹാനുഭൂതിയും രണ്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവം സംഭവിക്കുന്ന കാര്യമാണ് എന്നേ പറയാൻ പറ്റും. പിന്നെ ഈ സഹാനുഭൂതി വ്യക്തികളിൽ പിന്നെ മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. മൃഗങ്ങളിലും സഹാനുഭൂതി പലപ്പോഴും അത് വളരെ അത്ഭുതകരമായ രീതിയിൽ മറ്റ് ജീവികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കും. മനുഷ്യൻ തന്നെ ആണോന്നില്ല, തത്വജ്ഞാനം തന്നെ വേണമെന്നില്ല. മൃഗങ്ങൾക്ക് തത്വജ്ഞാനം ഉണ്ടായിട്ടാണ് അത് സഹാനുഭൂതി വേണത്. എപ്പോഴും അല്ല, ചില സന്ദർഭങ്ങൾ മൃഗങ്ങളും നമ്മളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ പരിണാമ ബന്ധുക്കളാണ്. പരിണാമത്തിലൂടെ നമ്മുടെ ബന്ധുക്കളായവരാ. അപ്പോ അവർക്കില്ലാത്ത പലതും നമ്മളിലുണ്ട്. പക്ഷെ അവർ പരിണാമ ബന്ധുക്കളാണ്. പരിണാമത്തിൽ നമ്മളിങ്ങനെ വന്നാൽ അവരങ്ങനെ പോകും. രണ്ടു വഴിക്ക് അല്ലെങ്കിൽ പല വഴിക്ക് തിരിഞ്ഞു പോയവരാണ്. മനുഷ്യരിൽ ഈ സഹാനുഭൂതിക്ക് ഒരു കാരണം, ഒരു പ്രധാനമായി പറയുന്ന കാരണം ജനറ്റിക്കലാണ്. ഇങ്ങനെ ഈ സഹാനുഭൂതി ഉണ്ടാകാൻ കാരണം നമ്മുടെ ബ്രെയിനിലെ ചില മിറർ ന്യൂറോൺസ്, അതിൽ സംഭവിക്കുന്ന അവരുടെ ന്യൂറോ സയൻസിന്റെ ഭാഷ പറഞ്ഞ ഫയറിങ്സ്, അത് ചിലരിൽ കൂടുതലായി സംഭവിക്കുന്നു. അതിന് വേണമെങ്കിൽ നമുക്ക് വൈദ്യുത പ്രവാഹം എന്ന് പറയാം. അത് ചില വ്യക്തികളിൽ ജനറ്റിക് എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമായി വരുന്നു, ജീനുകളിലൂടെ വരുന്നു. അതൊരു പ്രധാന കാരണമാണ്. പക്ഷെ മനുഷ്യനെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാനും പറ്റും, സഹാനുഭൂതി ഉള്ളവരാക്കി മാറ്റാനും പറ്റും. കാരണം എന്താണ്, പരിണാമപരമായി തന്നെ അവൻ്റെ ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്, ജനറ്റിക്സ്. അതിന് തത്വജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. തത്വജ്ഞാനം ഉണ്ടായാലും അങ്ങനെ ഒന്ന് വേണമെന്നുമില്ല. കാരണം സഹാനുഭൂതിയുടെ അടയാളം എന്താണ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ, അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും, അത് യാതൊരു സ്വാർത്ഥതയില്ലാതെ. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് മറ്റുള്ളവരുടെ ദുഃഖത്തെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. സ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതല്ല. സ്വാർത്ഥതയില്ലാതെ അങ്ങനെ പ്രവർത്തിച്ചാൽ അതിന് സഹാനുഭൂതി എന്ന് പറയാം. അതിന് തത്വജ്ഞാനുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. അപൂർവം ചില വ്യക്തികളിൽ, ഗുരുവിനെ പോലെയുള്ളവരിൽ, ഇത് രണ്ടും ഒരുമിച്ച് കാണുന്നേ ഉള്ളൂ. അല്ല, തത്വജ്ഞാനം കൊണ്ട് സഹാനുഭൂതി ഉണ്ടായി, അത് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ സഹാനുഭൂതിയുള്ളവർ തത്വജ്ഞാനം പറയാതാണ് ഗുരു കാണുന്നതാണ്. ഗുരുവിന് സഹാനുഭൂതിയുള്ളതുകൊണ്ട് തത്വജ്ഞാനം പറയുന്നു. ഒരുപക്ഷെ മറ്റുള്ളവരോട് പറയും, ഈ തത്വത്തിന്റെ പേരിലെങ്കിലും നിങ്ങൾ സഹാനുഭൂതിയുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു വരാം. അവരെക്സെപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തത്വജ്ഞാനത്തിന് ഒരു വലിയ പരമ്പര ഉണ്ട്, അതന്നെ ഈ ഉപനിഷത്ത് മുതലേ ഉണ്ട് ഇങ്ങോട്ട്. പക്ഷെ ഇങ്ങനെയുള്ള തത്വജ്ഞാനികളെ നമുക്ക് നൂറുകണക്കിന് പേരെ കിട്ടും. അവരിൽ സഹാനുഭൂതിയുള്ള എത്ര പേരുണ്ടായിരുന്നു? കിട്ടാൻ വളരെ പ്രയാസമാണ്. ഈശ്വരൻ ജഗത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരും ആരാണ്? വിശാവാസം ഇതോ എന്ന് പറയുന്നതിന് ശങ്കരാചാര്യർ സ്വീകരിച്ചു, രാമാനുജൻ സ്വീകരിച്ചു, മധ്വ സ്വീകരിച്ചു. ഇവർക്കൊക്കെ ഈ പറയുന്ന എമ്പതി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളുടെ സഹോദരിയും പോലെയാണ്. അത് അവരുടേതായ ഒരു സർക്കിളുണ്ട്, അവിടെ മാത്രമേ കാണൂ സഹാനുഭൂതി. ഇനി സഹാനുഭൂതി ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, പഴയകാലത്ത് നമ്മളെ നാട്ടിലൊക്കെ ഭക്ഷണം വിളമ്പും പോലെ പഴയകാലത്ത് ജാതിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ജാതിക്കാർ അവരുടെ ജാതിക്കാർക്ക് കൊടുക്കുന്നത് പിച്ചളപാത്രത്തിലും ഒക്കെ കൊടുക്കുമെങ്കിൽ മറ്റു ജാതിക്കാർ അവർ കൊടുക്കുന്ന ഇലയിലും പാളയിലും ഒക്കെ കൊടുക്കുന്നില്ല അതുപോലെ. അപ്പോൾ അവർ ഭക്ഷണം കൊടുക്കുന്നില്ലേ, സഹാനുഭൂതി അല്ലേ എന്ന് ചോദിച്ചാണ്. മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം ജാതിക്കാർക്ക് കൊടുക്കുന്ന പിച്ചളപാത്രത്തിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇലയിലുമാണെങ്കിൽ ആ സഹാനുഭൂതിക്ക് എന്തോ ഒരു പോരായ്മ. സഹാനുഭൂതി അത്ര കറക്റ്റല്ല. അതുപോലെയാണ് ഇവരുടെയൊക്കെ സഹാനുഭൂതി. ഇപ്പൊ രാമാനുജൻ പറയാണ്, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈശ്വരന്റെ ശരീരമാണ്. കാരണം രാമാനുജന്റെ സിദ്ധാന്തം പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ ശരീരമാണ്. അപ്പോ പ്രപഞ്ചത്തിൽ ഈശ്വരനുണ്ടല്ലോ, ഈശ്വരന്റെ ശരീരമാണ് ആ അർത്ഥത്തിൽ. അവനാണെങ്കിലും മനുഷ്യരുടെ ഇടയിൽ ഭേദം കൽപ്പിക്കുന്ന അങ്ങനെ ബ്രാഹ്മണം വേറെ, ശൂദ്രം വേറെ, ചണ്ടാളം വേറെ. അപ്പൊ അങ്ങനെ ഭേദം കൽപ്പിക്കുമ്പോൾ ഈ സഹാനുഭൂതി എല്ലാരോടും ഒരുപോലെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാമാനുജൻ എന്ത് ചെയ്തു, രണ്ട് സമ്പ്രദായം ഉണ്ടാക്കി. ബ്രാഹ്മണർക്ക് വേണ്ടി ഭക്തി സമ്പ്രദായം, ബാക്കി താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പ്രപത്തി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ആത്മീയ സമ്പ്രദായം തന്നെ രണ്ടാക്കി. ബ്രാഹ്മണർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി, കാരണം വേദത്തിന്, വേദം അധ്യയനം ചെയ്യാൻ അധികാരമുള്ളവർക്ക് ഒരു ആത്മീയത, അതിന് അധികാരമില്ലാത്തവർക്ക് വേറെ ആത്മീയത. അവിടെ എന്ത് വരുന്നു, എമ്പതി എന്ന് പറയുന്നത്, സഹാനുഭൂതി എന്ന് പറയുന്നത് ഇല്ല. സഹാനുഭൂതിയല്ല. അപ്പൊ അത് എന്താണ്, അവരുടെ ഭാഷയിൽ പറഞ്ഞ ഈ മുസ്ലിങ്ങളുടെ സാഹചര്യം പോലെയാണ്. ഇസ്ലാമിന്റെ സാഹചര്യം, മുസ്ലിങ്ങളുടെ അല്ല, ഇസ്ലാമിന്റെ. മുസ്ലിങ്ങളുടെ സാഹചര്യം ഉള്ളവർ കാണും. മുസ്ലിങ്ങളുടെ സാഹചര്യം ഇല്ലാത്തവരല്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇസ്ലാമിന്റെ സാഹചര്യം രണ്ട് രണ്ടാണ്. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിമായിരുന്നു, ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പോ മുസ്ലിമിന്റെ സാഹചര്യമുണ്ട്, കാരണം അവർക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും വലിയ വിവരമില്ല, ബോധമില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആ സാഹചര്യം നിലനിർത്താൻ കഴിഞ്ഞു. അത് രണ്ട് രണ്ടാണ്. അതുപോലെ തന്നെ ഇവരുടെ സഹാനുഭൂതി എന്ന് പറയുന്നത്, ഒരു കൂട്ടരോട് അവര് കാണിക്കുന്നത് എന്താണ്, ഇവിടെ തത്വചിന്തയൊക്കെ ഇത് തന്നെ ഈശാവാസ്യം ഉണ്ടല്ലോ സാർ. പക്ഷെ ഒരു കൂട്ടരോട് അവർ കാണിക്കുന്നത് ഒന്ന്, മറ്റുള്ളവരോട് അവർ കാണിക്കുന്നത് മറ്റൊരു നയം, രണ്ട് നയങ്ങളാണ്. അതിന് സഹാനുഭൂതി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ സംഭവിക്കുന്ന എന്താണ്, ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമില്ല. സാമൂഹ്യ ബോധമില്ലാത്തതുണ്ടെന്നും പറയാം. അവിടെ സാമൂഹ്യ ബോധമുണ്ട്, പക്ഷെ അത് ശരിയായിരുന്നു. നമ്മുടെ സാമൂഹ്യ ബോധം ശരിയല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എന്താണ് സഹാനുഭൂതി നമുക്ക് ഉണ്ടാകത്തില്ല. ഇനി നമ്മളിൽ സഹാനുഭൂതി ഉണ്ടായാലും ശരി, ആ സഹാനുഭൂതിയെ പ്രാവർത്തികമാക്കണമെന്ന്, അതിനെ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ശേഷിയുടെ ഉണ്ടായിരിക്കും. അതൊരു പ്രധാന ഘടകമാണ്. ഒരാളുടെ സഹാനുഭൂതി അയാൾ എത്രമാത്രം പ്രാവർത്തികമാക്കും. അപ്പൊ ഗുരു തന്റെ സഹാനുഭൂതിയെ പ്രാവർത്തികമാക്കുക എന്ന് വെച്ചാൽ ഗുരുവിന്റെ അസാധാരണമായ വ്യക്തിത്വം അതിനൊരു കാരണമാണ്. അതുകൊണ്ടാണ് ആ സഹാനുഭൂതിക്ക് ഇത്രയും വ്യാപ്തി ഉണ്ടായത്, അത് ഒരുപാട് പേരെ സ്വാധീനിച്ചത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലിപ്പോ ഒരു സഹാനുഭൂതി ഉണ്ടെങ്കിൽ നമുക്ക് ആ സഹാനുഭൂതി നമ്മുടെ അടുത്തിരിക്കുന്നവനോട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും. നമ്മളോട് ബന്ധപ്പെടുന്ന ചില വ്യക്തികളോട് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് നമുക്കൊരിക്കലും സമൂഹത്തിൽ എത്തിക്കാൻ കഴിയത്തില്ല, അത് നമുക്ക് ശേഷിയുണ്ടെങ്കിലേ പറ്റും. അതാണ് ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം അവിടെ പരാജയപ്പെട്ടു പോകുന്നത്. അതാണ് അവർക്കൊന്നും ആ ശേഷിയില്ല. സഹാനുഭൂതി ഇല്ലാത്തതുകൊണ്ടല്ല, സഹാനുഭൂതി ഉള്ളവരൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർക്ക് ശേഷിക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ സഹാനുഭൂതി ഏതുവരെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രധാന കാര്യം. അതിന് ആ വ്യക്തിത്വത്തിന് വലിയൊരു പങ്കുണ്ട്. ആ കാഴ്ചപ്പാടിന് വലിയൊരു പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സഹാനുഭൂതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അത് എത്തിക്കാനും ഒക്കെ കഴിയും. അത് കിട്ടാത്തതുകൊണ്ടാണ് സഹാനുഭൂതി എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ എത്തരത്തില്ല, തന്റെ വ്യക്തിപരമായൊരു കാഴ്ചപ്പാടായി പലപ്പോഴും അത് വ്യക്തികളിൽ ഒതുങ്ങിപ്പോകും. നമുക്കതിന് ശേഷിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്താണ്, സഹാനുഭൂതി നിസ്വാർത്ഥം ആയിരിക്കണം. സ്വാർത്ഥപരമായി സഹാനുഭൂതി വരും. അതിനെ എമ്പതി ട്രാപ്പ് എന്ന് പറയും. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്, കെണി കെണി എന്ന് പറയും. ഇപ്പോ നമ്മളിപ്പോ ഒരാളിനോട് വലിയ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു, അല്ലേ? ആ സഹാനുഭൂതി പ്രകടിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇവന്റെ ലക്ഷ്യം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാമിമാർക്കൊക്കെ അറിയാം, എന്തല്ലോ ഇവരോട് മറ്റുള്ളവർ പ്രകടിപ്പിക്കാറുണ്ട്, ഇവർ മറ്റുള്ളവർ പ്രകടിപ്പിക്കാറുണ്ട്. നമുക്ക് ഒരാളിനെ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അയാളെ കാണുമ്പോൾ നമസ്കാരം പറയും, അയാളോട് വലിയ സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കും, സഹാനുഭൂതി പ്രകടിപ്പിക്കും. സുഖമാണോ, ഇപ്പൊ എങ്ങനെയുണ്ടോ, അസുഖമൊക്കെ മാറി എന്നൊരു ചോദ്യം. ഇപ്പൊ ചെയ്യുന്ന ആ ഒരു സഹാനുഭൂതി ഉണ്ടത്, ആ സഹാനുഭൂതിയുടെ പിന്നിൽ അയാൾക്ക് ചില സ്വാർത്ഥതകളുണ്ട്. എന്താണ്, എന്താണ് സ്വാർത്ഥത? 5 വർഷം കഴിയുമ്പം ഇലക്ഷൻ വരും, അപ്പൊ ഇവന്റെ വോട്ട് എനിക്ക് കിട്ടണം. ഇതിനാണ് എമ്പതി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കണം, അത് ഞാൻ ചിലരോടൊക്കെ ചിലരിങ്ങനെ സഹാനുഭൂതി കാണിക്കുന്നുണ്ട്, ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. ഇവർക്ക് എവിടുന്ന് വരുന്ന ഇത്രയും ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് വരികയാണ് ആ കാരുണ്യ സ്നേഹമൊക്കെ. ഇതെങ്ങനെയാ വരുന്നത്? ഇത്രയും വിശാല ഹൃദയന്മാരായ എങ്ങനെ വിശാലാനന്ദയെ കുറിച്ചല്ലേ പറയുന്നത്? അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എമ്പതി ട്രാപ്പാണ്, ഇത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് തിരിച്ച് നമ്മളോട് സംഭവിക്കും, വേറെ തരത്തിൽ സംഭവിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ രാത്രി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പൊ വഴിയിലൊരു ആക്സിഡന്റ്, ഒരു ബൈക്ക് മറിഞ്ഞിടുന്നു, എമ്പതി ട്രാപ്പാണ്. ഇയാളെ പറഞ്ഞു രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഇയാളുടെ ഉടൻ തന്നെ വണ്ടി നിർത്തി ഇറങ്ങി, ഇപ്പൊ അതൊക്കെ അയാളുടെ അടുത്ത് നിന്ന് എന്താണെന്ന് ചോദിച്ചു. പിറകുന്നൊരടി കിട്ടി തലയ്ക്ക്, കിടന്നവൻ ചാടി എഴുന്നേറ്റ് മൂക്കിനൊരടി കൊടുത്തു, അവൻ മറിഞ്ഞു വീണു. അവൻ ബൈക്ക് കൊടുത്തോണ്ട് പോയി, ഒരുത്തൻ കാർ കൊടുത്തോണ്ട് പോയി. ഇത് എമ്പതി ട്രാപ്പാണ്, നല്ല ഒരു ഉദാഹരണം. ഇത് പലതരത്തിൽ സംഭവിക്കാം. അപ്പൊ ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്തായിരുന്നു? ഒരു എമ്പതി ഉണ്ടായിരുന്നു. മറ്റവൻ എന്ത് ചെയ്തു? വളരെ സമർത്ഥമായി അതിനെ ഉപയോഗിച്ചു. അപ്പൊ എമ്പതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും വളരെ കരുതലില്ലെങ്കിൽ എമ്പതി തന്നെ നമ്മുടെ അപകടത്തിന് കൊണ്ട് ചാടിക്കും. ആ അത് അത് വേറെ എമ്പതി അല്ല, എമ്പതി അല്ല. ഇപ്പൊ നമ്മുടെ ഉള്ളില് അങ്ങനെ ഒരു എന്താണ്, ഒരാള് കഷ്ടപ്പെട്ട അപകടത്തിൽപ്പെട്ട് കിടന്നാൽ അയാളെ സഹായിക്കണം, കാണാതെ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് ഉപയോഗിക്കേണ്ട സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കി സൂക്ഷിച്ച് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു ട്രാപ്പായിരിക്കും. അങ്ങനെ എത്ര പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട്? ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട്. അതുപോലെ തിരിച്ച് നമ്മൾ മറ്റുള്ളവർ ഈ സഹാനുഭൂതിയെ കാണിക്കുമ്പോൾ നമുക്കവിടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കാണും, അത് വെച്ചുകൊണ്ട് കാണിക്കും. അപ്പോ ഈ എന്താണ്, ഈ സാമൂഹ്യ ബോധത്തിൽ നിന്നുണ്ടാകുന്ന മറ്റുള്ളവന്റെ ദുഃഖങ്ങളെ അവന്റെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു മാനസിക ഭാവം, ഒരു വൈകാരിക ഭാവം, അത് തികച്ചും വികാരപരമാണ് എമ്പതി എന്ന് പറയുന്നത്. അത് തത്വജ്ഞാനമല്ല, രണ്ട് രണ്ടാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തത്വജ്ഞാനം എന്ന് പറയുന്നത് ശരിക്കും എന്താണത്? ഒരു വിവേകമാണ്. എമ്പതി എന്ന് പറയുന്നത് ഒരു വികാരമാണ്, രണ്ട് രണ്ടാണ്. അപ്പൊ നമ്മുടെ ഈ രാമാനുജനോ ശങ്കരാചാര്യൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരേ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുവരുടെ അവരുടെ കാലത്തിന്റെ സ്വാധീനമായിരിക്കാം. അവരെ നമ്മളങ്ങനെ കണ്ണടച്ചു കുറ്റം പറയുന്നതല്ല. നമ്മുടെ സമൂഹം നമ്മൾ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടായിരിക്കാം അവരുടെ തത്വജ്ഞാനമെല്ലാം അവരെ സംബന്ധിച്ച് കറക്റ്റായത്. പക്ഷേ അവരുടെ സാമൂഹ്യ ബോധം ശരിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എമ്പതി എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായിരുന്നു. അത് അവരുടെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് മാത്രമേ ഉണ്ടായിരുന്നു. ചെറിയൊരു ഗ്രൂപ്പിൽ ഒതുങ്ങിപ്പോകുന്ന എമ്പതി. അത് ശരിയായൊരു എമ്പതിയല്ല, അത് അതിന്റെ ഒരു സങ്കുചിതമായ ഒരു സ്വാർത്ഥതയിലുള്ള ഒരു സ്നേഹം എന്നുള്ളതേ ഉള്ളൂ. അതിനെയൊന്നും എമ്പതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോ എല്ലാത്തിനെയും ഈശ്വരനായി കണ്ട്, എല്ലാം ആത്മാവായി കണ്ട്, അതുകൊണ്ടാണ് ഗുരു ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് നിങ്ങൾ മതപ്രഭാഷണത്തിൽ കേട്ടിരിക്കുന്നു. അത് പൂർണ്ണമായും ശരിയല്ല. അല്ല, ഒരല്പം ശരിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഗുരു അങ്ങനെ പ്രവർത്തിച്ചത് ആ സഹാനുഭൂതി കൊണ്ടാണ്. ഇനി തത്വജ്ഞാനത്തിൽ വരുന്ന ഒരു അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് എമ്പതിക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം തത്വജ്ഞാനം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. അന്നേത് ശോകം അന്നേത് മോഹം എന്ന് പറഞ്ഞാൽ അത് ആരെ സംബന്ധിച്ചാണ്? ആ വ്യക്തിയെ സംബന്ധിച്ചാണ്. മറ്റുള്ളവരുടെ ശോകം മോഹങ്ങൾ അവിടെ പരിഗണിക്കുന്നേ ഇല്ല. ഏകത്വ ദൃക്കിന് അടുത്ത് പറയുന്നുണ്ട്. ഏകത്വത്തെ അറിയുന്നവന് ശോകം നല്ല കാര്യം തന്നെയാണ്. വ്യക്തിയെ സംബന്ധിച്ചത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് ഈ തത്വജ്ഞാനം വന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സന്യാസം. ഈ തത്വജ്ഞാനവും സന്യാസവും ഇങ്ങനെ ചേർന്നിരിക്കുന്നതിന്റെ കാര്യം, സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. ഒരാൾ കൃത്യമായ സന്യാസത്തിന്റെ ചിട്ടകളിലൂടെ പോകണമെങ്കിൽ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു, അതാണ് സംഭവിക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും അത് സംഭവിക്കും, ഒറ്റപ്പെടൽ. അപ്പൊ ആ ഒറ്റപ്പെടൽ എന്ന് പറയുന്നിടത്ത് തന്നെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ആ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇല്ലാതാകുകയാണ്. അത് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കും, ഗുരുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ സ്വാമിമാരെന്ന് പറയുന്നു, നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ സംഭവിച്ചു. എങ്ങനെ? സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് എല്ലാം എന്ത് ചെയ്യുന്നു? സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്നു. അപ്പോ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന തത്വജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളതിനെ സാമാന്യമായി ആത്മീയത എന്ന് പറയും. ഗുരുവിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്, ആ ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടൽ സംഭവിച്ചപ്പോഴാണ് എവിടേക്ക് പോയത്? മരുത്വാമനയിലേക്ക് പോയത്. അപ്പോഴാണ് ഗുരുവിന് ഒരു കാഴ്ചപ്പാട് വരുന്നത്. എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മധുര ഏത് കുടിച്ചോ കിടക്കുന്നു ലോകർക്കുത്തിഷ്ഠ. മറിച്ചൊരു അവിടെ മുതലാണ് ആ സോഷ്യലൈസേഷൻ ആരംഭിക്കുന്നത്. അപ്പോ ആ ഒറ്റപ്പെടൽ സന്യാസം അങ്ങനെ ഒരു നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗുരുവിനെ നമുക്ക് കിട്ടുമായിരുന്നു. ആ മരുത്വാമനിയുടെ ഗുഹയിലോ അല്ലെങ്കിൽ ആ ഹിമാലയത്തിലേതെങ്കിലും ഗുഹയിൽ പോയി നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വന്നെ ഒരാൾ. അപ്പോ മരുത്വാമനയിൽ നിന്ന് തിരിച്ചെവിടേക്ക് വന്നു? അരിപ്പുറത്തേക്ക് വന്നു എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു. അന്ന് മരുത്വാമല എന്ന് വെച്ചാൽ അവിടെ മനുഷ്യരൊന്നുമില്ല. ഈ മരുത്വാമലയിലൊക്കെ ആളുണ്ടായത് നമ്മുടെ വിശുദ്ധാനന്ദ സ്വാമി അവിടെ പോയതിനു ശേഷം. ഞാനതിന് മുമ്പേ അവിടെ പോയിട്ടുണ്ട്. അന്ന് അവിടെയൊന്നും ആരുമില്ല, വെറും കുറുക്കന്മാർ മാത്രമുള്ള ഒരു കാട്. ഒരു മനുഷ്യരും അവിടെയൊന്നുമില്ല. അവിടെ കാണാൻ പോലും ആരും വരുന്നില്ല. ഞാൻ കുറേ ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ എന്നെ കാണാൻ ആരും വന്നില്ല, മരുത്വാമല കാണാനും ആരും വന്നില്ല ആ ഒരു കാലം. ഇതുപോലെ ജനങ്ങളൊന്നും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തള്ളിക്കയറ് അങ്ങനെ നടക്കാത്ത ഒരു കാലം എന്റെ ഒരു 25 വയസ്സിന് മുമ്പുള്ള കാര്യം ഞാൻ പറയാം. അന്ന് മരുത്വാമല അങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ ഗുരുവിന്റെ കാലത്ത് എങ്ങനെയായിരിക്കും? പക്ഷെ അരുവിപ്പുറം കാടായിരുന്നെങ്കിലും അന്ന് എന്തുണ്ടായിരുന്നു? അവിടെ മനുഷ്യര് ഉണ്ടായിരുന്നു. ഈ ഗുരു അരുവിപ്പുറത്തിരുന്നപ്പോ ഗുരുവിനെ ആരും കാണാൻ പോയിട്ടുള്ളതായൊരു ചരിത്രമില്ല. എന്തുകൊണ്ടാ ചരിത്രം ഇല്ലാത്തത്? അന്ന് അവിടെ നിന്നും ആരും കയറി പോകത്തില്ല. ആ സമയം അരുവിപ്പുറത്ത് വന്നപ്പോഴോ ശിവലിംഗസ്വാമി പോയി, അവിടെയുള്ള ഒരുപാട് പേര് പോയി കാണാൻ. എന്തുകൊണ്ട്? അവിടെയൊക്കെ മനുഷ്യരുണ്ടായിരുന്നു. അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഗുരുവിന്റെ കാഴ്ചപ്പാട് അവിടെ മാറുകയാണ്. സമൂഹത്തിന് വേണ്ടി അത് ഡോക്ടർ പൾപ്പ് ഗുരുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഗുരു മാറി. പിന്നെയാണ് ഡോക്ടർ പൾപ്പ് എന്ന് കാരണം. അതിനുമുമ്പ് തന്നെ ഗുരുവിന്റെ ഈ ആശയം ഒന്നെന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മധുരേത് പിടിച്ചോ കിടക്കുന്ന ലോകർ ഉത്തിഷ്ഠം എന്നുള്ള ആശയം വന്നു. അത് തത്വജ്ഞാനത്തിന്റെ ഭാഗമല്ല, അതിനാണ് നമ്മൾ സഹാനുഭൂതി എന്നത്. അതൊരു മാറ്റമായിരുന്നു. അപ്പോ എല്ലാ നമ്മൾ ഈ വ്യാജസ്തുതികൾ കൊണ്ട് ഗുരുവിനെ മനുഷ്യനല്ലാതെ മാറ്റി സമൂഹത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്നാണ് എന്റെ പക്ഷം. മനസ്സിലായോ? നമ്മൾ ഈ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വ്യാജസ്ഥിതികളുണ്ട്. അപ്പം ഗുരുവിനെ എന്ത് ചെയ്യും? രക്തവും മജ്ജയും മാംസവും നോക്കുള്ള ഒരു മനുഷ്യനല്ലാതെ ഈ വ്യാജസ്ഥിതി കൊണ്ട് നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. സത്യമല്ല. ഗുരു ഇങ്ങനെ പല പരിണാമദശയിലൂടെയും കടന്നുപോയി എന്താണ് എമ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ കേരളത്തിനൊരു വലിയ മാറ്റം സംഭവിച്ചു. അത് തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന കാര്യമില്ല. ഈ ലോകത്ത് ഇതുപോലെയുള്ള എന്താണ് എമ്പതിയുള്ള ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവരൊന്നും തത്വജ്ഞാനികളൊന്നും ആയിരുന്നില്ല. ഈ പറയുന്ന പോലെ ഇനി തത്വജ്ഞാനി ആണെങ്കിൽ തന്നെ ഗുരുവിന്റെ തത്വജ്ഞാനം സ്വീകരിച്ചവരാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തുവിന് എമ്പതി ഉണ്ടായിരുന്ന ആളാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ എമ്പതിയുടെ ഏറ്റവും വലിയ ഒരടയാളം എന്ന് പറയുന്നത് എന്താണ്? ഈ സഹാനുഭൂതിയുടെ ഒരടയാളം. അവര് വയലൻസ് ഹിംസയെ അവർ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്റെ ഏറ്റവും വലിയ ഒരു അടയാളം, ക്രിസ്തു ഒരിക്കലും ഹിംസയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ബുദ്ധൻ സഹാനുഭൂതിയുള്ള ആളായിരുന്നു, അതുകൊണ്ട് തന്നെ ഹിംസയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജിനൻ സഹാനുഭൂതിയുള്ള അവൻ ഹിംസയെ സപ്പോർട്ട് ചെയ്തു. അത് തീരെ ഇല്ലാതിരുന്ന ആളാണ്. യാതൊരു സംശയമില്ല, ഒരുപാട് മനുഷ്യരെ കൊന്ന ആളാണ്, വെട്ടിക്കൊന്ന ആളാണ്. എങ്ങനെ സഹാനുഭൂതി ഉണ്ടെന്ന് പറയുന്നത്? പിന്നെ സഹാനുഭൂതി ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതിനുള്ള സങ്കുചിതമായ സഹാനുഭൂതി എന്ന് വെച്ചാൽ അങ്ങനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി തന്റെ ഗ്രൂപ്പിൽ ആരാണോ ചേരുന്നത് അവരോട് സഹാനുഭൂതി കാണും. നമ്മുടെ സ്വാമിമാരുടെ സഹാനുഭൂതി പോലെയാണ്. അവരവരുടെ ഗ്രൂപ്പിലുള്ളവരുടെ അവർക്ക് സഹാനുഭൂതി കൂടുതലായി. മറ്റ് ഗ്രൂപ്പിൽപ്പെട്ടവരോട് അത് കാണത്തില്ല. അവരെങ്ങനെ ഉപദ്രവിക്കും? അതുപോലെയുള്ള സഹാനുഭൂതി എന്ന് പറയുന്നത് സങ്കുചിതമായ സഹാനുഭൂതിയാണ്. സഹാനുഭൂതി എന്ന് പറയാൻ പറ്റില്ല. അത് വയലൻസ് ഉള്ളിടത്ത് എങ്ങനെയാ സഹാനുഭൂതി വരുന്നത്? പിന്നെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമുക്കതൊന്നും പരസ്യമായി പറയാൻ പറ്റില്ല. രഹസ്യമായി പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഇതൊന്നും റെക്കോർഡ് ചെയ്ത് ആൾക്കാരെ കേൾപ്പിക്കരുത്. എന്റെ തല കാണത്തില്ല, ഇനി നാളെ പറയാൻ ഞാൻ കാണത്തില്ല. അത് രാഷ്ട്രീയമാണ്. മനസ്സിലായോ? എന്റെ തല നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സൂക്ഷിക്കണം. യാതൊരു സഹാനുഭൂതി ഇല്ലാതെ അങ്ങേറ്റം വയലൻസിന് ജീവിച്ച ആളാണ്. അല്ലെന്ന് ഞാൻ അനുപമദേശത്തിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്, അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് ഗുരുവിനോടുള്ള ഭക്തി കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഞാൻ പറയുന്നതല്ല. അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മലയാളികൾക്ക് ഈ സാഹിത്യം ലഭ്യമായിരുന്നില്ല. അന്ന് മലയാളത്തിൽ ഖുർആനോ ഹദീസുകളോ ഒന്നും മലയാളത്തിൽ ഇല്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവായിരിക്കും, അതിനപ്പുറം ഒന്നുമില്ല. ശുദ്ധ വിവരക്കേട്, അത് സംശയം തോന്നി. അതായത് അത് ബോധമില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. അത് ശരിയാണ്. അവസാനം പറഞ്ഞിട്ടില്ലേ, തത്വജ്ഞാനത്തിന് വിരുദ്ധമാണോ സാമൂഹ്യ പരിഷ്കരണം എന്ന് ചോദിച്ചാൽ പലപ്പോഴും അങ്ങനെ ആകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തത്വജ്ഞാനത്തിന്റെ അടുത്ത സ്റ്റെപ്പായി വരുന്ന എന്താണ്? സന്യാസം. സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ സമൂഹത്തിൽ നിന്ന് അയാൾ ഒറ്റപ്പെടുകയാണ്. പഴയ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല. അപ്പൊ ആ പഴയ കാഴ്ചപ്പാട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തത്വജ്ഞാനം സാമൂഹ്യ പരിഷ്കരണത്തിനെതിരാണ്. കാരണം ഇതിന്റെ ഇടയ്ക്ക് വന്നു കയറുന്ന ഒരു സാധനമാണ് എന്തോന്നു, സന്യാസം. സന്യാസം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? മനുഷ്യനെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയെ നഷ്ടപ്പെടും. അതിന് ഞാൻ നമ്മുടെ ഓരോരുത്തരുടെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. പക്ഷേ ഇതിൽ ഇവരീ പറയുന്നതിനുള്ള ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഗുരുവിന്റെ കാഴ്ചപ്പാട് അതായിരുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവും സന്യാസിമാരെ സൃഷ്ടിച്ചു ഒരുപാട് പേര്, അവസാനത്തെ ആനന്ദ തീർത്ഥരുൾപ്പെടെ. പക്ഷെ എല്ലാവരെയും ഗുരു എന്തിനു നിയോഗിച്ചു? സമൂഹ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നിയോഗിച്ചത്. അപ്പൊ അത് ഗുരുവിന്റെ സന്യാസം ശങ്കരാചാര്യന്റെ സന്യാസമാണല്ല. അപ്പോ അവിടെ പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബ ബന്ധമില്ലാതെ ആ അർത്ഥത്തിൽ ഒരാൾ സ്വതന്ത്രനായി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ ഇപ്പൊ ഗുരുവിനെ പോലെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞല്ലോ, ഗുരുവിന്റെ വ്യക്തിത്വം വേറെയാണ്, ഗുരുവിന്റെ ശേഷി വേറെയാണ്. അതുപോലെ നമ്മൾ സാധാരണ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവനവന്റെ ശേഷിക്കനുസരിച്ച് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് ഗുരു എന്ത് ചെയ്തത്? തന്റെ ശിഷ്യന്മാരോടെല്ലാം പറഞ്ഞത്, എല്ലാവരും ഈ പ്രവർത്തനത്തിനാണ് നിയോഗിച്ചത്. നോക്കുക, എല്ലാവരും എന്താ ചെയ്തത്? ബോധാനുസ്വാമി എന്താ ചെയ്തത്? ജീവിതകാലം മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളുടെ പേര് ഞാൻ പറയുന്നു. ഇനി വളരെ വിരക്തനും ഇങ്ങനെയൊക്കെ ആയിരുന്നു ശിവലിംഗ സ്വാമി. എന്നാലും സ്വാമിയും ഗുരു നിയോഗിച്ചതിനു വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ നിയോഗിച്ചു. ഓരോരുത്തരുടെ പേര് പറയേണ്ട കാര്യം, എല്ലാവരും സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോ എന്താണ്? പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും വ്യാഖ്യാനം എഴുതാനും അങ്ങനെ ഒരു ഭാഗത്തോട് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. സമൂഹത്തിൽ അന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കല്ല എന്നുവെച്ചാൽ, സമൂഹത്തിന്റെ പൊതുവിദ്യാഭ്യാസം പോലെയുള്ള പല വിഷയങ്ങളിലും, ആചാര പരിഷ്കരണം പോലെയുള്ള എല്ലാ വിഷയങ്ങളിലും ശിഷ്യന്മാരെ അതിനുവേണ്ടി നിയോഗിക്കുക ഗുരു ചെയ്ത്, അതിനെന്താ സംശയം? അപ്പോ ഈ പഴയ സന്യാസത്തിന്റെ കാഴ്ചപ്പാട് വെച്ചാ പറയുന്നത് എന്താണ്? ഈ പറയുന്ന അഭിപ്രായം പറയുന്നത് ആ സ്വാമിയെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരിൽ കുറച്ച് ദീർഘന്മാരും ഉണ്ടായിരുന്നു, അവരെ കുറിച്ചൊന്നും എനിക്ക് ശരിയായ ബോധമില്ല. അവരെ ആരെങ്കിലും കുറിച്ചാണോ ചോദിക്കുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നു. ഗുരു എവിടെ നിയോഗിച്ചു എന്നുള്ളതാണ് ഓരോരുത്തർ മനസ്സിലായത്. എന്തിനു വേണ്ടി ആണെന്ന് ഓരോ സ്ഥലത്തേക്ക് നിയോഗിക്കുന്നു. ആചാര പരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായിരിക്കും നിയോഗിച്ചു. അതാണ് പറയുന്നത്, അപൂർവമായി മാത്രം കാണുന്നതാണെന്ത്? സാമൂഹിക പരിഷ്കരണവും തത്വജ്ഞാനം. ആ സാമൂഹിക പരിഷ്കരണത്തിന്റെ പിന്നിലുള്ള എമ്പതി, ഈ എമ്പതിയും തത്വജ്ഞാനവും ഒരുമിച്ച ഒരു അപൂർവ വ്യക്തിത്വമാണ് ഗുരു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ രണ്ടിനും തുല്യമായ പ്രാധാന്യമാണ്. ഇപ്പൊ ഇവരൊക്കെ കരുതിയിരിക്കുന്നത് സാമൂഹിക പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്തോ കുറഞ്ഞ കാര്യമാണ്, മോശം കാര്യമാണ്, തത്വജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ്. അങ്ങനെയല്ല, അത് അബദ്ധമാണ്. അങ്ങനെ പറയുന്ന അല്ലാന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനമില്ല. തത്വജ്ഞാനം കേമമാണെന്ന് പറയും. ഒന്നാമത് തത്വജ്ഞാനത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മെന്നാണ് അവർ പറയുന്നത്. കാരണം തത്വജ്ഞാനം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. രാമാനുജനും തത്വജ്ഞാനിയാണ്, ശങ്കരാചാര്യൻ തത്വജ്ഞാനിയാണ്. ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നവരാണ്. ഇതിലേത് തത്വജ്ഞാനമാണ് പറയുന്നത് നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇതിലേത് തത്വജ്ഞാനിയാണ് വലിയ ആള് നമുക്ക് പറയാൻ പറ്റും? കാരണം രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്, രണ്ടുപേരും ജയിക്കുന്നുമില്ല, തോക്കുന്നുമില്ല. ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവനെ ഇത് മനസ്സിലാകത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, സഹാനുഭൂതിക്ക് തത്വജ്ഞാനത്തിന്റെ ആ ഒരു ആവശ്യം. ഇനി തത്വജ്ഞാനം ഉണ്ടെങ്കിൽ തന്നെ ഗുരു പറയുന്ന തത്വജ്ഞാനം ആയിരിക്കണമെന്നില്ല. ഈ ലോകത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ സമ്പത്ത് അവരതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അവരുടെ എന്താണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് സഹാനുഭൂതി തന്നെ, വേറൊന്നില്ല. എന്താണ് ഇപ്പൊ ലോകത്ത് ഒരുപാട് ബിസിനസ്സുകൾ, മൈക്രോസോഫ്റ്റിന്റെ ആൾ എന്താ അയാളുടെ പേര്? ബിൽ ഗേറ്റ്സ്. വലിയ തുക ഇങ്ങനെയുള്ള എന്താണ് സഹാനുഭൂതി പ്രേരിതമായി അയാൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് അവരുടെ സമ്പത്തിന്റെ ഒരുപാട് സമ്പാദിച്ചിട്ട് അവരുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം എന്ത് ചെയ്യുന്നു? അങ്ങനെ അവര് ആൾക്കാർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ അവര് ജാതി നോക്കിയോ മതം നോക്കിയോ അങ്ങനെയൊന്നുമല്ല, മൊത്ത സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ സമ്പത്ത് അവർ നിർലോഭമായി ചെലവഴിക്കുന്നു. അപ്പൊ അത് സഹാനുഭൂതിയല്ലേ? അവരുടെ സഹാനുഭൂതിയാണ് അവരുടെ തത്വം. ഞാൻ അതുകൊണ്ട് ഇവരുടെ ധാരണയൊക്കെ പരമ അബദ്ധമാണ്. പക്ഷെ കതിരുമേൽ ആര് വളം വയ്ക്കും? അപ്പൊ ഗുരുവിന്റെ തത്വജ്ഞാനം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ ഗുരുവിന്റെ തത്വജ്ഞാനത്തെ എന്ന് പറയുന്നത് ഇവര് ധരിച്ചിരിക്കുന്നത് ഈ ഏറ്റവും അടിസ്ഥാനപരമായ എന്താണ് ഇവരുടെ ഒരു ചിന്താഗതി, ഇതാണ് ഗുരുവിന്റെ തത്വജ്ഞാനത്തെ വ്യാഖ്യാനിക്കുന്നതാണ് തത്വജ്ഞാനം എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. മനസ്സിലായി? ഗുരുവിന്റെ തത്വജ്ഞാനത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഇവർ തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതിപ്പോ ഒരാൾക്ക് ഗുരുവിന്റെ തത്വജ്ഞാനത്തെ വ്യാഖ്യാനിക്കാം. അതവർക്ക് തത്വജ്ഞാനം എന്ന് പറയാം. ഞങ്ങളുടെ എന്ന് വെച്ചാൽ എന്താണ് ഞങ്ങളുടെ വ്യാഖ്യാനമാണ് ഗുരുവിന്റെ തത്വജ്ഞാനം. അതായിക്കോട്ടെ, വിരോധമൊന്നും. പക്ഷെ മറ്റൊന്നുണ്ട്, എന്താണ് ഇവർക്ക് മനസ്സിലാകാത്തതും ഗുരുവിലുള്ളതും. അതിനാണ് ഞാൻ എന്താ പറയുന്നത്, സഹാനുഭൂതി എന്ന് പറയും. അത് തത്വജ്ഞാനം കൊണ്ടുണ്ടാകുന്നതല്ല. അത് കൃത്യമായി ഗുരു തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്താണ് കഷ്ടം ദീനം പിടിച്ചോ? അവിടെ ഗുരു എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടും വ്യക്തമായി മനസ്സിലാകും. ഗുരു എന്താണ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്, ഇവിടെ നിൽക്കട്ടെ വണ്ടി, ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, മുമ്പോട്ട് പോകാൻ വരട്ടെ, ഇനി ഈ വഴിക്ക് ഞാൻ മുമ്പോട്ട് പോകുന്നില്ല, ഞാൻ ഇനി ഒരു മറുവഴിക്ക് നടക്കണമെന്ന്. അതാണ് സഹാനുഭൂതി. അത് അരുവിപ്പുറത്ത് സംഭവിച്ചാണ്. ഈ തത്വജ്ഞാനം മൂത്തു കഴിഞ്ഞപ്പോഴാണ് ഗുരു എന്ത് ചെയ്തത്? ചെമ്പഴിന്റെ നിന്ന് സ്ഥലം വിട്ടത്. അത് ശരിയാണ്. അപ്പം ഗുരുവിന് എന്തായിരുന്നു തത്വജ്ഞാനം? ആയിരുന്നു മൂത്തു നിന്നത്. പിന്നെ മരുത്തുമാരി ചെന്നിരുന്നതിനെ കുറച്ചുകൂടെ മൂപ്പിച്ചു. അപ്പോഴാണ് ജീവിതത്തിന്റെ മറുസൈഡ് ഗുരു അതിനെ കുറിച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ പതുക്കെ എന്ത് ചെയ്തു? മലയിറങ്ങി അരുവിപ്പുറത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ അത് പൂർണ്ണമായി. അപ്പോഴാണ് ഗുരുവിന്റെ എന്താണ് പൂർണ്ണത അരുവിപ്പുറത്ത് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോഴിത് രണ്ടും വന്ന സഹാനുഭൂതിയും തത്വജ്ഞാനും രണ്ടും പിന്നെ അവസാനം വരെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗത്ത് മാത്രം ഇനി ഗുരുവിന്റെ തത്വജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതിൽ മാത്രം ഗുരുവിനെ ഒതുങ്ങി കെട്ടുന്ന പരമാബദ്ധം. എൻലൈൻമെന്റ് എന്ന് പറയും അത് എമ്പതിയും രണ്ടും ഒരുപോലെ ഗുരുവിനുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കലും ഗുരുവിന്റെ അതെങ്ങനെ അങ്ങനെ ചിന്തിച്ചു പോകാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവര് തന്നെ നിഷേധിക്കുന്ന ബൈനറി തിങ്കിങ് എന്ന് പറയും. അതാണിത്. അതായത് ഒന്നുകിൽ തത്വജ്ഞാനം അല്ലെങ്കിൽ ഭൗതികാസക്തി, ഇത് രണ്ടേ ഉള്ളൂ. ഇതിനാണ് ബൈനറി തിങ്കിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്, ഡൈക്കോട്ടമി ഫാലസി പല പേരുകളിൽ പറയും. അങ്ങനെ അല്ല, ഇതിന്റെ ഇടയ്ക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ ബ്ലാക്കും വൈറ്റും അല്ലാത്ത ഗ്രേ ഏരിയാസ് ഒരുപാടുണ്ട്. മനസ്സിലായി? ബ്ലാക്കും വൈറ്റും അല്ലാത്തതിനാണ് ഗ്രേ എന്ന് പറയുന്നത്. ഇപ്പൊ വൈറ്റ് എന്നിവർ പറയുന്ന തത്വജ്ഞാനം, ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഭൗതിക ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും ഇടയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ആ തലങ്ങളിലാണ് എമ്പതി പ്രവർത്തിക്കുന്നത്. അതിനാണ് ഗ്രേ ഏരിയാസ് എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാകുന്നത് അവിടേക്ക് മനുഷ്യൻ നടന്നെടുക്കുമ്പോഴാണ്. പക്ഷെ ഗുരു പോയതുപോലെ നമ്മൾക്ക് പോകാനുള്ള കെൽപ്പില്ല. അതാണ് നമ്മുടെ ഒരു പോരായ്മ. ഗുരു ഭൗതികത്തെ ഉപേക്ഷിച്ചു, അത് ശരിയാണ്. തത്വജ്ഞാനത്തെ സ്വീകരിച്ചു, അതും ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് ഈ എന്താണ് ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും ഇടയ്ക്കുള്ള മേഖലകളിലേക്ക് ഗുരു പ്രവേശിച്ചാണ് ഗുരുവിന്റെ സാമൂഹ്യ പരിഷ്കരണം, സാമുദായിക പരിഷ്കരണം എന്നൊക്കെ പറയുന്നത്. ഗുരുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം അതാണ്. അതും മനസ്സിലാകാത്ത വലിയൊരു പോരായ്മയാണ്. ഈ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ അത് ഇവർ ധരിച്ചിരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതത്തിന് രണ്ടു ഭാഗങ്ങൾ, ഒന്നുകിൽ ഭൗതികാസക്തി അല്ലെങ്കിൽ തത്വജ്ഞാനം. അങ്ങനെയല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനുഷ്യ ജീവിതത്തെ കാണിക്കാൻ പാടില്ല. ഇതിനിടയ്ക്കുള്ള മനുഷ്യ ജീവിതത്തിലാണ് ഈ സങ്കീർണതകൾ ഒരുപാടുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഭാഗത്താണ്, ആ ഇടയ്ക്ക് ഭാഗത്താണ് മനുഷ്യന്റെ സങ്കീർണത എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ എല്ലാം വരുന്നതിന്റെ ഇടയ്ക്കാണ്. അത് ഭൗതിക ആസക്തിയുടെ ഭാഗത്തല്ല, തത്വജ്ഞാനത്തിന്റെ ഭാഗത്തുമല്ല. അപ്പൊ ആ ഇടയ്ക്കുള്ള ഭാഗത്തൂടെ, ബ്ലാക്കിനും വൈറ്റിനും ഇടയ്ക്കുള്ള ഭാഗത്തിലൂടെ ഗുരു സഞ്ചരിച്ചതിനാണ് സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെയൊക്കെ ആർക്ക് ബോധവത്കരിക്കാൻ പറ്റും? അവര് ഈ പറയുന്ന ഫാൾസ് ഡൈക്കോട്ടമിയിലാണ് ഇവരുടെ ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടിയത്. യാതൊരു സംശയം. ഈ തത്വജ്ഞാനത്തിലേക്കൊന്നും പോകാത്തവരെക്കാളും നഷ്ടമാണ് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഞാനും ഈ ഇവരുടെ ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇനി വേറെന്ന് പറയാം, നമ്മളൊക്കെ ആദ്യം എന്തൊക്കെ അനുഭവത്തിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി, അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് ഈ തത്വജ്ഞാനത്തിന്റെ മേഖലയിലൊക്കെ പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പഠിക്കുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി ഇവരെ പോലെയുള്ള ആൾക്കാരാണ് ഈ പുസ്തകങ്ങൾ എഴുതി കൂട്ടിയിരിക്കുന്നത്, പന്നി പിറന്നെന്ന് പറഞ്ഞ് എഴുതി കൂട്ടുന്നത്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും കടന്നു വരുന്ന ഈ ഫാൾസ് ഡൈക്കോട്ടമിയാണ്, ഈ അബദ്ധധാരണയാണ്. എന്താണ് ഗുരു സാമൂഹിക പരിഷ്കർത്താവല്ല, തത്വജ്ഞാനിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലും വരുന്നത്. എന്തുകൊണ്ട്? നമ്മൾക്കിത് അതിനോട് ശേഷിയില്ല. അപ്പൊ ഇതിലൂടെയൊക്കെ തന്നെയാണ് നമ്മളും കടന്നു വന്നത്. ആദ്യം ഈ ധാരണയിലൊക്കെ തന്നെ നമ്മളും നിന്നത്. അല്ല, നമ്മൾ ആദ്യമേ എന്താണ് കേമനായതൊന്നുമല്ല. പക്ഷെ ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ എവര് ചിന്തിക്കുന്നതിന് അപ്പുറം ചിന്തിക്കണമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചപ്പോഴാണ് ഇതിന്റെ അബദ്ധം മനസ്സിലാക്കുന്നത്. അടിസ്ഥാനപരമായി അത് തകരാറാണ്. ഒരുപക്ഷെ ഇനി എന്താണ് ഗുരുവിന് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരു രണ്ടുമാണെങ്കിലും തത്വജ്ഞാനി എന്നുള്ളതിലുപരി ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് വിച എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന് ഗുണം ചെയ്ത ഒരാൾ ലളിതമായി പറഞ്ഞു, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഈ തത്വജ്ഞാനമൊക്കെ മനുഷ്യൻ ചവിട്ടുകൊട്ടിക്കളയാൻ അധികം കാലമൊന്നും വേണ്ട, മനസ്സിലായോ? അതിന് കേമനായിരുന്നു എന്ന് പറഞ്ഞു ആരും ഇനി മനസ്സിലായോ? നിങ്ങൾ പറയുന്നല്ലോ ഗുരു എന്താണ് ആകാശത്തൂടെ പറന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള വ്യാജസ്ഥിതിക്കൊക്കെ കൈയടിക്കുന്നവരെ ഇനി കിട്ടത്തുള്ളൂ. കാരണം ഇന്ന് മനുഷ്യന് തിയറി ഓഫ് റിലേറ്റിവിറ്റിയൊക്കെ അറിയാം. അതുകൊണ്ടെങ്കിൽ മനുഷ്യന് ആകാശത്തൂടെ പറക്കാൻ പറ്റില്ല, അതറിയാമെന്നുള്ള ഒരു കൊച്ചു കുട്ടിയെടുത്ത് പറഞ്ഞാലും പറയാൻ നടക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് എന്ത് തത്വജ്ഞാനം. മറിച്ച് ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഗുരു ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് മനുഷ്യ എന്നും സ്വീകരിക്കും. കേവലം സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോ അങ്ങനെ ചെയ്യുന്ന ഭാഗത്ത് ഗുരു എന്ത് ചെയ്തു? ഗുരുവിന്റെ ആ സാഹചര്യത്തിൽ ആ ചുറ്റുപാടനുസരിച്ച് ഗുരു തത്വജ്ഞാനിയായിരുന്നു. ഭാവിയിൽ ഈ തത്വജ്ഞാനത്തിന് വിലയില്ലാതെ വരും. പക്ഷേ ഭാവിയിൽ ഗുരുവിന്റെ നന്മ അതിനൊരിക്കലും വിലയില്ലാതെ വരത്തില്ല, മനുഷ്യ സമൂഹം ഉള്ളിടത്തോളം കാലം. അപ്പൊ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗുരു അത് തന്നെ ചെയ്തത്. അതൊന്ന് ആലോചിച്ചാൽ മതി, ഗുരു ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ തടിപ്പട്ടിക്കകത്ത് അടച്ചു വെച്ച് വൈദ്യമഠത്തിന്റെ മേളിൽ വെച്ചിരുന്നതാണ്, പുറത്തൊന്നും എടുത്തില്ല. ഈ ശിഷ്യന്മാരാണ് ഇതൊക്കെ തപ്പിപ്പറക്കി എടുത്തിട്ടുള്ളത്. ഇവർക്ക് മറ്റ് എന്താണ് മനുഷ്യനും നന്മയെയും അറിയാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇതൊക്കെ എടുത്തിട്ട് കുത്തിയിരുന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഗുരുവിന്റെ എന്താണ് അവസാനം വരെ, അവസാന ശ്വാസം പോകുന്നത് വരെ മനുഷ്യരുടെയിൽ തന്നെയായിരുന്നു, മനുഷ്യർക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇതൊക്കെ വളരെ അബദ്ധമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നാളെ സമൂഹം ഇതൊക്കെ തിരിച്ചറിയും. അപ്പൊ നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുന്ന നല്ലതാണ്.